സംഖ്യയായ അവയവേ തയപ്പ് പഞ്ച അവയവ അസ്യ പഞ്ചതയം. ഇതും ധാരാളം പ്രയോഗിക്കുന്ന ഒന്നാണ്. സംഖ്യായ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഏതാണ് തദസ്യ? തത് പഞ്ച അവയവ അസ്യ അങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടെ വ്യക്തി ഏതെന്നായിരിക്കും വരുന്നത്? പ്രഥമാന്തത്തിൽ പഞ്ച അവയവ അസ്യ പഞ്ചതയ. പഞ്ചൻ ശബ്ദം നകാരാന്തമാണ്. അതിൽ നിന്ന് അസ്യ അവയവ എന്ന് ഇത്ര അവയവങ്ങളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്ത് വരുന്നു? തയപ്പ് വരുന്നു. പഞ്ചൻ ശബ്ദത്തിൽ നിന്ന് തയപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നകാരം ലോപിക്കും. പഞ്ചതയ പുല്ലിംഗത്തിൽ നമസ്തുതത്തിൽ സ്ത്രീലിംഗത്തിൽ ഡിഡാണ് ദഗ്നച്ച് അവിടെ വരുന്നുണ്ട് തയപ്പ്. അതുകൊണ്ട് നീപ്പ് വരും. പഞ്ചതയ്യ സൂത്രം പറഞ്ഞു പറഞ്ഞ ശരിയാവുന്നു. പറഞ്ഞാ മുഴുവൻ പറയുന്നു, നേരെ പറയുന്നു. ഉണ്ടെങ്കിൽ പറയാൻ പോകരുത്, പറഞ്ഞാ നേരെ പറയുന്നു. ഓർത്തു നോക്കി. ഇന്നും പറഞ്ഞാൽ ശരിയാവില്ല. പതഞ്ജലി കറക്റ്റ് ചെയ്യരുത്. ശരിയല്ലാത്തോണ്ടാണല്ലോ ഞാൻ പറയുന്നത്. നേരെ പറയാം. സൂത്രം പറഞ്ഞ് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞു. വൃത്തയഹ പഞ്ചതയഹ ക്ലിഷ്ഠ അക്ലിഷ്ഠ കേട്ടിട്ടില്ല. നോക്കണേ, ഇനി എന്റെ ഓർമ്മ കുറവാണെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി. പഞ്ചതയ്യ പഞ്ചതൈ തയ്യോ ഏത് ശബ്ദം പോലെ? ഗൗരി ഗൗരിയോ ഗൗരി. പഞ്ച അവയവ അസ്യ പഞ്ചതയം പഞ്ചതൈ പിന്നെ ചതുഷ്ടയം അവിടെ ശ്രദ്ധിക്കണം. ചതുര് ശബ്ദത്തിൽ നിന്ന് തയപ്പ് വന്നു കഴിഞ്ഞാൽ ഹ്രസ്വാത്താദു തദ്ധിതം, അതായത് തയപ്പ് പരത്തിലിരിക്കുമ്പോൾ രേഫത്തിന് വിസർഗം വരും. വിസർജനീയസ്യ അവിടെ വരുന്നു ഹ്രസ്വാദ് താദോ തദ്ധിതോ. താദിയായ തദ്ധിതം പരമിരിക്കുമ്പോൾ ഹ്രസ്വത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷകാരം വന്ന് ഷ്ടുത്വം വന്നിട്ട് ചതുഷ്ടയം. ഇപ്പോൾ ഈ സൂത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഹ്രസ്വാത്താദു തദ്ധിതോ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഹ്രസ്വാത്താദു തദ്ധിതോ ചതുഷ്ടയം വരും. ഷട്ടയോ എന്ന് പറയുന്നിടത്ത് ഏത് സൂത്രം വന്നത് പഠിച്ചതാണ്. പദാന്താട്ടോരനാം ഷട്ടുത്വയം ഇഷ്ടത്വത്തെ നിഷേധിച്ചു. ഇഷ്ടത്വം വരേണ്ടാണ് അല്ലേ? ട്ടിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? തായിരിക്കുന്നു. എന്തുവരും എന്നിട്ട് അവിടെ എന്തുവരും? പരത്തിൽ എന്തുവരും? ആ പക്ഷെ ഷട്ടയോ എന്നേ വരത്തുള്ളൂ. അപ്പോ പഞ്ചതയോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഞ്ചവയവങ്ങളുള്ള രണ്ട് ഒന്ന് ഏതെങ്കിലും ഒന്ന് അഞ്ചു ഭാഗങ്ങളുള്ള ചതുഷ്ടയം എന്ന് പറയുന്നു. വൃത്തയ പഞ്ചതയ്യ അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശ എന്നെല്ലാം പറയുന്നതാണ്. അപ്പോ അഞ്ചെണ്ണം ഉള്ളത് അതിന് വൃത്തികളെന്ന് പറയുന്നു. അതിന് അഞ്ച് അവയവങ്ങളുണ്ട്, അഞ്ച് ഭാഗങ്ങളുണ്ട്, അങ്ങനെയുള്ളതാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതെല്ലാം ഇപ്പോ എന്താണ് പ്രമാണി ദ്വേഷത്തിൽ മാത്രച്ച് അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശങ്ങളാണ് വൃത്തികൾ. അതാണ് വൃത്തികൾ. ഏത് അവിദ്യ അസ്മിത അഭിനിവേശ രാഗദ്വേഷങ്ങൾ? അത് അല്ല, അത് നിദ്ര നിദ്രാതിവൃത്തികൾ. അത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ ക്ലേശങ്ങൾ മറ്റ് നിദ്രാണ് വൃത്തികൾ, അതിനാണ് നിരോധിക്കേണ്ടത് ക്ലേശങ്ങൾ. അതിനെ ക്ലിഷ്ടാക്ലിഷ്ടം പറഞ്ഞില്ലേ? പിന്നെ ക്ലിഷ്ടങ്ങൾ ഏതൊക്കെയാണ്, അക്ലിഷ്ട ഏതൊക്കെയാണെന്ന് പിന്നെ വിശദീകരിക്കുന്നു. ഇവിടെ ഇതെല്ലാം എത്തദേഭ്യ പരിമാണി വധത്ത് കിമ്മിതഭ്യം വൂക്ക ഇതെങ്കിൽ മോരീശികി എല്ലാം വളരെ പ്രധാനപ്പെട്ടതും ധാരാളം പ്രയോഗത്തിൽ വരുന്നതുമാണ്. ഇവിടെ പ്രസിദ്ധമായൊരു പാട്ടുമുണ്ട്, കിയൻ മാത്രം ജലം രാജൻ ഒരു ദഗ്നം നരാധിപ തഥാവീയം അവസ്ഥാതെ ഈ സർവേ ഭവാദൃശ കേട്ടിട്ടുണ്ട്. അതായത് ഭോജരാജാവിനെ സംബന്ധിച്ച് ഒരുപാട് പാട്ടുകൾ ഇതുപോലെയുണ്ട്, സുഭാഷിതങ്ങളിലും മറ്റും. ഭോജരാജാവ് വേഷം മാറി നടക്കുമ്പം ഒരു നദിയുടെ കരയിൽ ചെന്നപ്പോൾ മറുകരയിൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ നിൽക്കുന്നു, വിഷമിച്ച് നിൽക്കുന്നു. അപ്പൊ രാജാവ് വരുന്ന കണ്ടുകൊണ്ട് അയാൾ നിൽക്കുകയാണ്. അപ്പോഴാണ് രാജാവ് ചോദിക്കുന്നത് കിയൻ മാത്രം. അപ്പൊ ആ കിയത്ത് എവിടുന്ന് വന്നതാ? കിയത്ത് ആ അതാ പറഞ്ഞത് പ്രധാനപ്പെട്ടാണ്. കിമിതം ഭ്യാം ഓഖ പിന്നെ മാത്രം എന്നുവെച്ചാൽ എത്ര അളവുണ്ടെന്നാണ്. മാത്രം എവിടുന്ന് വന്നു? പ്രമാണേ ദ്വേഷ മാത്ര. അപ്പൊ ഈ ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭോജൻ രാജാവ് ചോദിച്ച് കിയൻ മാത്രം, മനഃപൂർവ്വമാണ് കിയൻ മാത്രം. എത്ര അളവുണ്ട് ജലം വിപ്ര? അപ്പൊ പക്ഷെ അയാൾ മറുപടി പറഞ്ഞപ്പോ അയാൾ സൂക്ഷിച്ചു പറഞ്ഞു എന്താണ്? ഒരു ദഗ്നം അല്ലെങ്കിൽ ജാനുദഗ്നം. ഒരു ദഗ്നം നിരാധി എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താണ് അതിന്റെ വ്യത്യാസം? ആ ഇയാളും സാധാരണഗതി പെട്ടെന്ന് മറുപടി എന്ത് പറയും? ജാനു മാത്രം. ജാനു മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈയാകർണനായ ഭോജരാജാവിന് അത് പോരാ. കാരണം ശരിയായ ഉത്തരം, കാരണം ഇത് പൊക്കത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഉയരം രണ്ടും പറയാം, ഇതാണ് കൂടുതൽ. ആ ഒരു മാത്രമൊന്നും പറയാം, പക്ഷേ പ്രഥമസ്ഥ ദ്വിതീയശ്ച ഊർധ്വമാനേയം അതോ മമ എന്ന് ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നതൊക്കെ മനസ്സിൽ വെച്ചും കൊണ്ടാണ് ഭോജരാജൻ ചോദിക്കുന്നത്. ഭീമരി പണ്ഡിതനായിരുന്നു, ഭോജപ്രബന്ധം, ചമ്പു, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. ഭോജവൃത്തി, അതുകൊണ്ട് ഒരു മറുപടി എങ്ങനെ പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. രാമായണം ചമ്പും ഭോജന്റെയാണ്. എങ്ങനെ രാമായണ ചമ്പു? അതും ഭോജന്റെയാണ്. അത് ഒരു ഭോജപ്രബന്ധം എന്ന് പറഞ്ഞൊരു ഇത് എഴുതിയിട്ടുണ്ടെന്നറിയാം. ഏതാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, പുസ്തകം കേട്ടിട്ടേ ഉള്ളൂ. ഒരു ഒരു ദഗ്നമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കി കത്തി. ഇയാൾ അസാമാന്യനാണ്, എന്നാലും പിന്നെ എന്താ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്, ഇത്രയും മലിന വസ്ത്രധാരിയായി. അതാണ് അടുത്ത് ചോദിക്കുന്നത്, എന്താണ് തഥാപി? എന്നാലും ഈ ഒരു അവസ്ഥ വന്നല്ലോ, ഇത്രയും വലിയൊരു പണ്ഡിതൻ ഈ രാജ്യത്ത്, ഇത്രയും ദരിദ്രനായി ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. കൊട്ടാര സദസ്സിൽ ഇരിക്കേണ്ട ആളാണ്, രാജ്യസദസ്സിൽ നവരത്നങ്ങളുടെ അല്ലേ കൊണ്ടെത്തിയിരിക്കേണ്ട ആളാണ്, പണ്ഡിതനാണ്, എന്നാലും ഇങ്ങനെ ഇരിക്കുന്നല്ലോ, എന്താ ഇത് ആണ് പറയുന്നത്. ഞാൻ വേറൊരു രാജ്യത്തു നിന്ന് വരികയാണ്, ഇനി നദി കടന്നു വേണം നിങ്ങളുടെ രാജ്യത്തിലേക്ക് വരാം എന്നാണ് പറയുന്നത്. നഹി സർവേ, അങ്ങനെപ്പോലെയുള്ള ഉദാരന്മാരല്ല ലോകത്തുള്ളവരെല്ലാവരും മറ്റ് രാജാക്കന്മാരെന്ന് വെച്ചാൽ ഞാൻ പണ്ഡിതനായിട്ട് എന്താ കാര്യം? സംരക്ഷിക്കാനും എനിക്ക് വല്ല അവാർഡുകളും തരണമെങ്കിൽ അറിയണ്ടേ ഇവൻ എത്ര പാണ്ഡിത്യം ഉണ്ടെന്ന്? അറിയുന്നവനല്ലേ അവാർഡ് തരത്തുള്ളൂ. അപ്പോ എനിക്കിതുവരെ ഒരു അവാർഡും കിട്ടിയില്ല. ഞാനിതാ ഇങ്ങനെ നദിയുടെ തീരത്ത് മലിന വസ്ത്രവും ധരിച്ച് നിൽക്കുന്നു. നൈ സർവേ സർവനാമന, പിന്നെ അതിനും പ്രധാനമായിട്ട് വന്ന പ്രദാദിഷു ദൃശു അനാലോചന അങ്ങേപ്പോലെയുള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പൊ അങ്ങേപ്പോലെ ഒരാളെ കണ്ടാൽ എന്റെ പാണ്ഡിത്യം മനസ്സിലാക്കിയാൽ എന്റെ ദാരിദ്ര്യമൊക്കെ മാറും. അപ്പൊ വളരെ രസകരമായൊരു സംഭവമാണത്. ഈ കഥ ശരിക്കും വിശദീകരിച്ചിട്ടില്ല അർത്ഥത്തില്, ഹൈമിയിൽ അർത്ഥം കൊടുത്തിരുന്നില്ല. ഈ അവസ്ഥ എന്തുകൊണ്ടാണ് അവസ്ഥ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച കഴുത്തോളം വെള്ളത്തിൽ കിടന്നിട്ട് വസ്ത്രം ഇല്ലാതെ കഴിക്കും, അതല്ല സംഗതി. ഇതാണ് ഈ വ്യാകരണപരമായ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അത് ദാരിദ്ര്യം കൊണ്ടേ, അല്ലാതെ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്, വെള്ളത്തിൽ മുങ്ങുന്നു ഒരു ബന്ധവുമില്ല. ഞാനും മാത്രം ഉണ്ടായിട്ട് കഴുത്തോളം വെള്ളത്തിൽ ഇല്ല. കഴുത്തോളം വെള്ളത്തിൽ അയാൾ കിടക്കുന്നു, പാവം, ദാരിദ്ര്യത്തിൽ മുങ്ങിക്കിടക്കുന്നു. ദാരിദ്ര്യത്തിലാ മുങ്ങിക്കിടക്കുന്നു. തിരിച്ചറിയാൻ ഒരാൾ വേണ്ടേ? പാണ്ഡിത്യം കയ്യിലുണ്ടെന്ന് വിചാരിച്ച എന്താ കാര്യം? അവാർഡ് കൊടുക്കാൻ ആള് വേണ്ടേ? രാജാവ് പിന്നെ അയാളെ ആദരിച്ച് കൊണ്ടുപോയി സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഇത് ഏത് കഥയിലാണ് ഉള്ളത്? കഥയിലുണ്ട്, ജാതക കഥയിലാണോ എവിടെയാണോ ഇങ്ങനെയുള്ള കഥകളുണ്ട്, കഥാപുസ്തകങ്ങളുണ്ട്. അല്ല, അവിടെ നമുക്ക് മനോധർമ്മം അനുസരിച്ച് മനസ്സിലാക്കാം. ഇത്രയും കിട്ടിക്കഴിഞ്ഞാലേ മനോധർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ, അത് വെച്ച് മനസ്സിലാക്കണം എന്താ അവിടെ സംഭവം നടന്നു. ഇതും അടുത്തതും അതുപോലെ തന്നെ ദ്വി ത്രിഭ്യം തയസ് അയച്ചു വാ. വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരും? തയപ്പും വരും. അപ്പോ ദ്വയം എങ്ങനെ വിഗ്രഹിക്കും? ദിയ അത്രേ ഉള്ളൂ. ദൗന്ന് പറഞ്ഞുകൂടി, ദൗ അവയവവും അസ്യ. അലൗകികരോ അങ്ങനെ വരും. പരത്തിലെന്ത് വരുന്നു? വികലമായിട്ട് അല്ലെങ്കിൽ തയപ്പ് വരും. തയപ്പ് വരണം. ഇവിടെ തയസ്സാണ്. തയപ്പ് വന്നാലേ എന്ത് വരത്തുള്ളൂ? അതിന് അയച്ചാദേശം വരത്തുള്ളൂ. തയപ്പിലെ പകാരം പോയാൽ പിന്നെ എന്ത് വരും? തയ്യ. അതിന്റെ ഷഷ്ടി എന്ത് വരും? തയസ്യ. ആദ്യം തയപ്പ് വന്നു. ദീൽ നിന്ന് തയപ്പ് വന്നു. ദീതയം. ത്രീയിൽ നിന്ന് തയപ്പ് വന്നു. ത്രിതയം. അങ്ങനെ വന്നു. പിന്നെ എന്ത് വരുന്നു? വികല്പമായിട്ട് അയച്ചു വരുമ്പം ദി അയ്യാന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരും? ഇകാരം പോയിട്ട് ദ്വയം. ദ്വിതയം, ദ്വയം, ത്രിതയം, ത്രി അയ. ഇകാരം പോയാൽ ത്ര അയ. ത്രയം. അയ്യുണ്ട്, പരത്തിലായുണ്ട്. ത്രയം എന്ന് വരുന്നു. ത്രയം വരുന്നു. ത്രീ വിദ്യ എന്ന് പറയുന്നത്. ത്രീ വിദ്യ സമപ ഭൂതപാപ യജ്ഞേരിഷ്ട സ്വർഗതി പ്രാർത്ഥയന്തേ. എവിടെയാ? ഒമ്പതാം അധ്യായം. അപ്പോ ആ ഇതിൽ പിന്നെ എന്ത് വരുന്നു? സ്ത്രീലിംഗത്തിൽ വരുമ്പോ ത്രൈ. എന്തുകൊണ്ട്? തയപ്പ് ഡിഡാണ്. മാത്ര തയപ്പ് ടക്ക് ഠഞ്ഞ് കഞ്ഞ് കുരപ്പ. ഇനി പഠിക്കും. തയപ്പിന്റെ സ്ഥാനത്ത് അയച്ചു വന്നുകൊണ്ട് എന്ത് വരുന്നു? ഇങ്ങിപ്പ് വന്നിട്ട് ത്രൈ വിദ്യ അങ്ങനെയൊക്കെ വരുന്നു. ഇങ്ങിപ്പ് വരാമല്ലോ. തയപ്പിന് വരാം. തയപ്പിന് ആദേശം വന്നുകൊണ്ട് ആദേശത്തിൽ ദ്വയിലും വരുന്നു. അങ്ങനെ വരുന്നു. വിശേഷണമായിട്ടും പ്രയോഗിക്കും, ഇത് മുഖ്യമായിട്ടും പ്രയോഗിക്കും. രണ്ടു തരത്തിലും പ്രയോഗിക്കും. മുഖ്യമായിട്ട് എങ്ങനെ പ്രയോഗിക്കുന്നു വെച്ചാ, വേദാനാം ത്രയം. ഗുണാനാം ത്രയം, ദ്രവ്യാണാം ത്രയം. അങ്ങനെ പറയുന്നിടത്ത് ത്രയം എന്നും ത്രൈ എന്നും പ്രയോഗിക്കാം. രണ്ടു തരത്തിലും പ്രയോഗിക്കാം. മുഖ്യമായി അതിനാണ് പ്രാധാന്യം. വേദശബ്ദത്തിനനുസരിച്ചല്ല, അല്ലെങ്കിൽ ഗുണശബ്ദത്തിനനുസരിച്ചല്ല. ഗുണാനാം ത്രയം. ത്രൈ ജസ് വരുമ്പോ എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ വരുന്നു? ത്രൈ ജസ് വരുമ്പോ എങ്ങനെ വരുന്നു? രണ്ട് യകാരം വരും. ത്രയം വരത്തില്ലേ? ആ ത്രൈ ശ്രീലിംഗത്തിലല്ലേ അത് വരുള്ളൂ. ആ ശ്രീലിംഗമാണല്ലോ, ശ്രീലിംഗത്തിന്റെ കാര്യം പറയണം. അപ്പോ രണ്ടു യകാരം വരും. സാറിന് അങ്ങനെ പ്രയോഗിക്കുന്നു. അതാണ് പഞ്ചതൈ. പഞ്ചതയ്യ എന്ന് വരുന്നു. രണ്ട് യകാരം വരുന്നത് ശ്രദ്ധിക്കണം. വൃത്തയഹ പഞ്ചതയ്യഹ രണ്ടുകാരം വരും. ഗൗരിഹ വരുമ്പോ ഒരു യകാരം പോവാമല്ലോ. അവിടെ രണ്ടുകാരം ഉപയോഗിക്കുന്നു. സൂത്രം കൂടുതൽ ഉപയോഗിക്കുന്നത് വിധി പക്ഷമാണെന്ന് വെച്ചാൽ രണ്ടു വരുന്ന രൂപമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇവിടെ രണ്ട് വന്നു എന്നുള്ള സംശയം വരാൻ പാടില്ല. വരാം. പുതിയ പുസ്തകങ്ങളിലൊക്കെ ലാഘവത്തിന് വേണ്ടി പറഞ്ഞ ഉപേക്ഷിക്കുന്നതാണല്ലേ? അത് ശരിയല്ല. കാരണം എപ്പോഴും പ്രാധാന്യം ഏതിനാണ്? വിധിപക്ഷത്തിനാണ്. മറ്റേ വികല്പമാണ് വരുന്നത്. വിധിച്ചതിന് രണ്ട് രൂപം കൊള്ളു. അതിപ്പോ അധ്യാപകൻ ഇപ്പൊ എഴുതുന്ന പഴയ പോലെ അല്ലല്ലോ. അങ്ങനെ എഴുതാറില്ല. മലയാളത്തിലൊക്കെ ഇരട്ടിപ്പൊക്കെ അങ്ങ് വിട്ടു. ഹിന്ദിയിലും സംസ്കൃതത്തിലും അങ്ങനെയാണെന്നാ തോന്നുന്നത്. പുതിയ പുസ്തകങ്ങളൊക്കെ സംസ്കൃതത്തിലും അങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത്. ഹിന്ദിയിൽ അങ്ങനെയാണ്. ഓ, ഹിന്ദിയിൽ അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് വരുന്നു? ഇരട്ടിപ്പില്ലാത്തടത്ത് ഇരട്ടിപ്പാണെന്ന് വിചാരിച്ച് സമീപാക്ഷരങ്ങൾ വിട്ടുള്ള ഏതാണ് തത്വമസി എന്നൊരക്ഷരം പോയത്? ഇരട്ടിപ്പാണെന്ന് വിചാരിച്ച്. തത്വമസിയിലെ ഇരട്ടിപ്പല്ല, പക്ഷെ ഇരട്ടിപ്പാണെന്ന് ധരിച്ചിട്ട് വികല്പം സെലക്ട് ചെയ്തു. വികല്പമാണെന്ന് കരുതി അവിടെ ഇരട്ടിപ്പല്ല, അവിടെ സംയോഗാക്ഷരം തന്നെയാണ്. പക്ഷെ മലയാളികൾ അതിനെ ഇരട്ടിപ്പിന്റെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ട് അധ്യാപകനില് അധ്യാപകൻ ഇത് വേണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തിനകത്ത്? വക്രബുദ്ധികളാണ് പൊതുവെ മലയാളികൾ. അവരവിടെയും അത് തന്നെ പ്രയോഗിച്ചു. എന്താണ് എന്നുള്ളതും അവരെ വക്രബുദ്ധി ഉപയോഗിച്ച് ഒന്നും കളഞ്ഞു. അങ്ങനെ വന്നു. അത് ശരിയല്ല, നിയമമനുസരിച്ച് ശരിയല്ല. പിന്നെ വേണം തത്വം തസ്യഭാവ ത്വതലും. നിങ്ങൾക്കിപ്പോ അറിയാമല്ലോ തസ്യഭാവത്വതലും തത്വം തത്വം രണ്ടു താ വന്നേ പറ്റും. പിന്നെ വേറെ സമാനം പറയാം. എന്താണ് ഉച്ചാരണത്തിൽ ഇതൊന്നുമില്ല. അല്ല, മലയാളത്തിലെ ഞമ്മന്റെ തയക്കവും പയക്കവും ഒക്കെ ഇങ്ങനെയാണ്. അത് കേട്ടിട്ടുണ്ടോ? ഞമ്മന്റെ തയക്കവും പയക്കവും ഒക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്വാമി, ഞാനൊരു സ്ഥലത്ത് വായിച്ചപ്പോ ഭാഷകാരൻ ഇത് ഉച്ചാരണത്തിൽ ഒരിടത്തും ദ്വിത്വം വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പാരഗ്രാഫ് കണ്ടു. ഭാഷകാരൻ പറഞ്ഞിട്ട് ഉച്ചാരണത്തിൽ ഒരിടത്തും ദ്വിത്വം വരുന്നില്ല എന്ന് പറയുന്നു. എവിടെ ഉച്ചാരണത്തിൽ? ഈ തത്വം എന്ന് മുതലായ സ്ഥലത്തല്ല, ചക്രം എന്നൊക്കെ പറയുമ്പോ രണ്ട് ഒരു സ്ഥലത്തും ദ്വിത്വം ഉച്ചരിക്കുന്നില്ല എന്ന് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ല, അത് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ദ്വിത്വം ഉച്ചരിക്കുന്നില്ല എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ദ്വിത്വ പ്രക്രിയയെ നിഷേധിച്ചിട്ടുണ്ട്. ദത്വ പ്രക്രിയയുടെ ആവശ്യമില്ല. അതിന് കാരണം പറയും ഉച്ചരിക്കുന്നില്ലെന്ന് പറയാൻ പറ്റും. കാരണം പറയുന്നത് ലോകസിദ്ധമാണ്. അനഭിധാന എന്ന് വന്നു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ അഭിധാനം അനുസരിച്ച് ലോകപ്രയോഗം അനുസരിച്ച് വന്നോളും. അതിനു വേണ്ടിയിട്ട് വിധിയുടെ ആവശ്യമൊന്നുമില്ല. വിധിച്ചാലും ലോകം പ്രയോഗം അനുസരിച്ചല്ലേ വരുന്നത്, ഉച്ചാരണമില്ലെന്നുള്ള അർത്ഥത്തിൽ. അത് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചോളാം നോക്കുന്നത്. പ്രയോഗം അനുസരിച്ചല്ലേ വരത്തുള്ളൂ. പ്രയോഗം അനുസരിച്ച് ഒരാൾക്ക് ദിത്ത് ഉച്ചരിക്കാം, ഏകമായിട്ട് ഉച്ചരിക്കാം എന്നിരിക്കെ പ്രയോഗം അനുസരിച്ചാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ പിന്നെന്തിനാ വിധി? അതുകൊണ്ട് ദിത്വ പ്രക്രിയയെ ഒരിടത്തല്ല മൊത്തം ഖണ്ഡിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ദിത്വ പ്രക്രിയ മാത്രമല്ല, ഏകശേഷം മൊത്തം ഖണ്ഡിച്ചു. അവിടെ ഇത് തന്നെയാണ് അനഭിധാന. മാതാജ പിതാജ പിതരവൊന്നും ഉപയോഗിക്കണമെന്നില്ല. മാതാപിതരവൊന്നും ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ ലോകപ്രസിദ്ധമായ കാര്യങ്ങളാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ചോളൂ. അതിനുവേണ്ടി വിധിയുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് അത് ഭാഷകാരന് എത്രയോ സൂത്രങ്ങൾ പ്രത്യാഖ്യാനം ചെയ്തു. അതിന്റെ അർത്ഥം അങ്ങനെ ഉപയോഗിക്കണ്ടെന്നല്ല, രണ്ടും രണ്ടാണ്. അത് ഈ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കും വ്യാകരണ പരിചയമില്ലാത്ത ഋഷികാരൻ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ദ്വിതയം ത്രിതയം ത്രയം ത്രയി വിശേഷണമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കും. ത്രയോ ദ്രവ്യാഹ അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പുല്ലിംഗമേ ഉപയോഗിക്കാവൂ. മനസ്സിലായോ? വൃത്തയഹ പഞ്ചതയ്യഹ അവിടെയൊക്കെ വിശേഷ വിശേഷങ്ങൾക്കനുസരിച്ച് പോയി. മുഖ്യമായി ഉപയോഗിക്കുമ്പോൾ ഏതുപയോഗിക്കാം? അത് ഗുണാനാം ത്രയം ഗുണാനാം ത്രയീ രണ്ട് ശരിയാണ്. കാരണം അവിടെ സ്വതന്ത്രമായി നിൽക്കുകയല്ലേ, മറ്റൊന്നിൻ്റെ വിശേഷണമായിട്ടല്ലല്ലോ, ഗുണത്തെ ആശ്രയിച്ചല്ലല്ലോ. ഗുണസംബന്ധിയായിട്ടുള്ള ത്രയം അവിടെ ആ ശബ്ദത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പെണ്ണുമാകാം ആണുമാകാം. ഒരു നാമം ഇല്ല. അത് അത് ശൈലി അനുസരിച്ച് നമസ്കാരങ്ങളും ശ്രീലിംഗം ഉപയോഗിക്കാറുണ്ട്. പുല്ലിംഗം അവയെ ഉപയോഗിച്ചാൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതും പറയാക്കില്ല, പക്ഷെ അങ്ങനെ പ്രയോഗിക്കാറില്ല. നമസ്കാരങ്ങളും ശ്രീലിംഗമാണ് ഉപയോഗിക്കുന്നത്. ഗുണാനാം ത്രയം അല്ലെങ്കിൽ ഗുണാനാം ത്രയം. നാനാ ത്രയഹ എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ചോദിച്ചാറില്ല. കാരണം അത് പിന്നെ എന്താണ്, സ്വതന്ത്രമായി നിൽക്കുമ്പം അതാണ് അതിൻ്റെ രീതി ശൈലി. ശൈലി എന്ന് പറഞ്ഞാൽ എന്താ? ശീലസ്യ ഭാവശൈലി. ശീലസ്യ ഭാവമാണ് ശൈലി. ശ്രീലിംഗത്തിൽ നിശ്ചയജാകാരം ലോപിച്ച് ഹലസ്ഥ ദിശയകാരം ലോപിക്കുമ്പോൾ എന്താവും? ശൈലി എന്ന് വരും. ശൈലി എന്നുകൊണ്ട് ശീലസ്യ ഭാവം ഒന്നും നമുക്ക് തോന്നത്തില്ല. തോന്നും എന്തോ ഗുണവചന ബ്രാഹ്മണ അതെല്ലാം അതിന് മുമ്പൊന്നുണ്ടല്ലോ. വർണ്ണദടാദിഭ്യ നമ്മുടെ ഭാവാർത്ഥത്തിൽ വരും. ഇനി ഉപാദുദാത്തോ നിത്യം അങ്ങനെ ഉപയോഗിക്കാം. സമാസം ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഉപശബ്ദാത് തയപ്പോ അയച്ച സ്യാത് സജാദ്യുദാത്ത. ഉഭയം ഉപശബ്ദത്തിൽ നിന്ന് തയപ്പിന് അയച്ചു വിധിച്ച് ഇത് തന്നെ ജ്ഞാപകം ഉപശബ്ദത്തിൽ നിന്ന് തയപ്പ് വരുമെന്നുള്ളതിന്. കാരണം സംഖ്യയായ അവയവേ തയപ്പ് ഉപശബ്ദത്തിൽ നിന്ന് അങ്ങനെ വരും? വരത്തില്ലല്ലോ, അത് സംഖ്യാവാചകമല്ലല്ലോ. അപ്പോ അയച്ചു വിധിച്ചുകൊണ്ട് ഉപശബ്ദത്തിൽ നിന്ന് ആദ്യം എന്ത് വരും? തയപ്പ് വരുന്നു. തയപ്പിനെന്ത് വരുന്നു? അയച്ചു വരുന്നു. ഉഭ അയ മെസ്സേജ് ആകാരം ലഭിച്ചു. ഉഭയം ഈ ശബ്ദം നേരത്തെ വന്നു. അവിടെ എന്തു പറഞ്ഞു? എന്തു പറഞ്ഞോ? ഉഭയശബ്ദസ്യ ദിവചനം നാസ്തി. ഉഭയ ഉഭൗ മണൗ അങ്ങനെ അങ്ങനെ എഴുതും. ബഹുവിന് ഉപയോഗിക്കുക അങ്ങനെ. പുല്ലിംഗം ശ്രീലിംഗം നമസ്കാരം ഉഭയെന്ന് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് സർവനാമസഞ്ജ വരുന്നത്? സൂത്രം ഏതാണ്? അല്ല, ഓർമ്മയുണ്ട, പ്രഥമ ചരമ തയ അല്പ അർത്ഥ കതിപയ നിയമാശ തയ വന്നവിടെ പ്രത്യേക ഗ്രഹണെ തദന്താഗ്രാഹിക. അപ്പൊ ഈ തയ ശബ്ദാന്തങ്ങളെല്ലാം ഇവിടെ എന്ത് സംഖ്യയായ അവയവേ തയപ്പ്. പ്രഥമ ബഹുവനത്തിൽ വരുമ്പോ ജസ്സിലേ ഉള്ളത്, ബാക്കിയുള്ളിടത്തില്ല. ജസ്സിന് വരുമ്പം സർവനാമസഞ്ജ വന്നിട്ട് എന്തുവരും? സൂത്രം ഏതാ വരുന്നത്? സർവനാമത്തിൽ പ്രഥമ ബഹുവനത്തിൽ ജസ്സിന് സി വന്ന് ഗുണം വന്നിട്ട് ഉഭയേ ഉഭയാഹ, അത് എല്ലാത്തിനും വരും. ആ തയപ്പിനാണല്ലോ വിധിച്ചത്, അയച്ചു വന്നാലോ തയപ്പിന്റെ സ്ഥാനത്ത് അയച്ചു വന്നുകൊണ്ട് അതിനും വന്നിട്ട് എന്തുവരും? ബഹുവനത്തിൽ. അതുകൊണ്ട് ഇവിടെ ഇപ്പോ ത്രയം വന്നല്ലോ, ത്രയേ ത്രയാഹ, ത്രയേന്ന് കണ്ടാൽ സംശയം വരും. എന്താണ് പ്രഥമാ ദിവനമാണെങ്കിലോ ത്രയം ത്രയേ? ഇതൊക്കെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ത്രയേ ബഹുവനത്തിനും വരാം. സർവനാമസഞ്ജ വരുന്നു, പ്രഥമ ചരമ തയ അല്പ അർദ്ധ കതിപയ നിമാശ്ച ജസിവ സർവനാമസഞ്ജ. അത് ഓർക്കുന്നത് നല്ലതാണ്. ഉപശബ്ദത്തിനാണെങ്കിൽ ദിവേദനമുണ്ട്, ദിവേദനം. ഇതിനാണെങ്കിൽ അങ്ങനെയല്ല, ഏകവും ബഹുവനം. ഉഭയശബ്ദസ്യ ദിവേദനം നാസ്തി അല്ലേ? അവിടെ പഠിച്ചു ഷണ്ലിംഗ പ്രകടനത്തിൽ.